بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. ومن يا سهودرين غلي السلام عليكم ورحمة الله. منام التحديث أنا إن التجار تشايشيم. قال الإمام النووي رحمه الله عن أبي عبد الرحمن عبد الله بن عمر بن الخطاب رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على خمس: شهادة أن لا إله إلا الله وأن محمدا رسول الله، وإقام الصلاة، وإيتاء الزكاة، وحج البيت، وصوم رمضان. رواه البخاري ومسلم. إمام بخاري مسلم كنت وضيت الله برسد مايا حديث عن ذلك حديث راوي أبو عبد الرحمن أنه لبير البرسد نايا عمر بن الخطاب عنده بطران عبد الله رضي الله عنه مغلل كنت ترند حديث غلوم അമർ ഇബ്നു ഖത്താബിന്റെ റിവായത്തായിരുന്നു ഇത്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയുടെ റിവായത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അദ്ദേഹം കേട്ടു. ബുനിയൽ ഇസ്ലാം അല ഖംസിൻ, ഇസ്ലാം പടുക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങളിൽ മേലാണ്. ഒന്ന്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ. ഷഹാദത്ത് കലിമ എന്ന പേരിൽ പ്രസിദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത്, അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഷഹാദത്ത്. രണ്ട്, ഇഖാമിസ്സല നമസ്കാരം മുറ പോലെ നിർവഹിക്കൽ. മൂന്ന്, ഈതാ ഇസക്ക സക്കാത്ത് നൽകൽ. നാല്, ഹജ്ജുൽ ബൈത്ത് ഹജ്ജ് ചെയ്യൽ. അഞ്ച്, സോമി റമദാൻ റമദാൻ മാസത്തിലെ വ്രതം. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഈ റിവായത്തിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹജ്ജുൽ ബൈത്ത് ഹജ്ജ് നാലാം കാര്യവും നോമ്പ് അഞ്ചാം കാര്യവുമായിട്ടാണ്. അത് ചില ഹദീസുകളിൽ അങ്ങനെ മാറി വന്നിട്ടുണ്ട്. റാവിമാരുടെ റിവായത്തിലുള്ള മാറ്റമായിരിക്കാം. ഏതായിരുന്നാലും അത് കർമ്മങ്ങളിൽ പെട്ട പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങളിൽ ഒന്നാണ് എന്നതിൽ ആ ഹദീസുകളിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഹദീസുകളുടെ ആവർത്തനമല്ല. നേരത്തെ രണ്ടാമതായി പറഞ്ഞ ഹദീസ് ഇസ്ലാമിന്റെ മർത്തബകളാണ് വിശദീകരിക്കുന്നത്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ഇഹ്സാൻ എന്നിവ വിശദീകരിക്കുകയാണ്. ഇവിടെ അതിന്റെ ആവർത്തനമല്ല, ഇസ്ലാം കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയിൽ ആ കാര്യം വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും ഇമാം നവവി അവിടെ ഉദ്ദേശിച്ചത് ഇസ്ലാമിന്റെ മർത്തബകൾ വിശദീകരിക്കാനാണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇമാം നവവി ആവർത്തനം ഉദ്ദേശിച്ചിട്ടില്ല എന്നത് വ്യക്തമാവുകയുള്ളൂ. എന്താണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇസ്ലാം കാര്യങ്ങളുടെ പ്രാധാന്യം അത് അഞ്ച് സ്തംഭങ്ങളിലാണ് സ്ഥാപിതമായിട്ടുള്ളത്. ഒന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. യഥാർത്ഥത്തിൽ അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഷഹാദത്ത്. രണ്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന സാക്ഷ്യം. ഇത് രണ്ടെണ്ണമാണ് ശരിക്കും, പക്ഷെ ഒന്നായി പ്രതിപാദിച്ചിരിക്കുകയാണ്. കാരണം ഈ ഉമ്മത്തിൽ ആരെങ്കിലും ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ ഷഹാദത്ത് ബാത്തിലാണ്. രണ്ടും ഒന്നാണ് എന്നർത്ഥം. അള്ളാഹുവിലും പ്രവാചകനിലുമുള്ള വിശ്വാസം ഒന്നായി ഗണിച്ചിരിക്കുകയാണ്. അത് രണ്ടായി എണ്ണാൻ കഴിയാത്ത വിധം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. എന്താണ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധന അർഹിക്കുന്നവരില്ല എന്നാണ്. ഈ അർത്ഥം മനസ്സിൽ ആക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുമ്പോഴാണ് അത് ഷഹാദത്തായി മാറുക. അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ലെന്നോ അള്ളാഹു അല്ലാതെ റാസിഖില്ലെന്നോ ഖാലിഖില്ലെന്നോ എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് അള്ളാഹു അല്ലാതെ ആരാധനകൾ അർഹിക്കുന്നവരില്ല. അള്ളാഹു അല്ലാതെ ആരാധനകൾ ചെയ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന അർത്ഥം പറയുന്നത് ശരിയല്ല. അള്ളാഹു അല്ലാതെ ഒരുപാട് ഇലാഹികളെ ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അവയൊന്നും അർഹിക്കുന്നില്ല. ഇബാദത്ത് അർഹിക്കുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥ ആരാധ്യൻ, ആരാധനകൾ അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് സാക്ഷ്യം വഹിക്കണമെന്ന്. വന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ യസ്മഉ ബി മിൻ ഹാദിഹിൽ ഉമ്മ മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയുൻ വലാ നസ്റാനിയുൻ സുമ്മ ലാ യുഅ്മിനു ബില്ലദീ ജീതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ. ഈ സമുദായത്തിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിയോഗിതനായ ശേഷമുള്ള ഈ ഉമ്മത്തിൽ, ആരെങ്കിലും എന്നെ കുറിച്ച് കേൾക്കുകയും അവൻ എന്നിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ നരകാവകാശിയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ആരെങ്കിലും ഒരാൾ അള്ളാഹുവാണ് ആരാധ്യനും സൃഷ്ടാവും എന്ന് വിശ്വസിച്ചു, അതോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസ്ലിമാവുകയില്ല. അവൻ യഹൂദനോ ക്രിസ്ത്യാനിയോ ആയിരുന്നാലും അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചാലും അവൻ മുസ്ലിമാവുകയില്ല, മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിക്കാതിരുന്നാൽ. അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് വ്യക്തമാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ വുജൂദിൽ. രണ്ടാമതായി അള്ളാഹു ആരാധനകൾ അർഹിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക. മൂന്ന്, അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നവനും പരിപാലിക്കുന്നവനും എന്ന വിശ്വാസം. നാലാമത്തേതായി അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട്, അത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രതിപാദിച്ച രൂപത്തിൽ വിശ്വസിക്കുക. അപ്പോഴാണ് അള്ളാഹുവിനുള്ള വിശ്വാസം പരിപൂർണമാകുക. മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിൻ്റെ വിശ്വാസം എങ്ങനെയാണ് സ്ഥിരീകരിക്കുക? ഒന്നാമതായി തഅത്തുഹു ഫീമാ അമറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങൾ മുഴുവൻ അനുസരിക്കുക. രണ്ട്, തസ്ദീഖുഹു ഫീമാ അഖ്ബറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ച കാര്യങ്ങൾ മുഴുവൻ വിശ്വസിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മൾക്ക് ഇഷ്ടമുണ്ടായതുണ്ടായിരിക്കാം, ഇഷ്ടമില്ലാത്തത് വന്നേക്കാം, പ്രയാസമുണ്ടായത് വന്നേക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തള്ളിക്കളയുകയല്ല, മറിച്ച് മുഴുവനായി അനുസരിക്കുക. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം മുഴുവൻ സത്യമാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങളെക്കുറിച്ച്, കഴിഞ്ഞുപോയ ഉമ്മത്തുകളെ സംബന്ധിച്ച്, അതേപോലെ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സ്വർഗനരകങ്ങളെ സംബന്ധിച്ച്, ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളെക്കുറിച്ചൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതൊക്കെ നമ്മുടെ ശാസ്ത്രത്തിനും നമ്മുടെ ബുദ്ധിക്കുമൊക്കെ യോജിച്ചു യോജിച്ചില്ല എന്ന പേരിലൊക്കെ പല ആളുകളും മാറ്റി നിർത്താറുണ്ട്. അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണെന്ന് സ്ഥിരപ്പെട്ടാൽ തസ്ദീഖുഹു, അത് അംഗീകരിക്കൽ നിർബന്ധമാണ്. അതാണ് രണ്ട്. മൂന്ന്, ഇജ്തിനാബുമാനഹാൻഹു വസജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതും അതേപോലെ തന്നെ ആക്ഷേപിച്ചതുമായ കാര്യങ്ങളെ വിട്ടു നിൽക്കുക. അതിൽ ഹറാമുകളുണ്ട്, മക്റൂഹുകളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കുക. നാലാമത്തേത്, വല്ലാ യുഅബ്ദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മാത്രം അള്ളാഹു ഇബാദത്ത് ചെയ്യുക. അപ്പോൾ ഇബാദത്ത് അള്ളാഹുക്ക് മാത്രം, ഷഹാദത്ത് വല്ലാ ഇലാഹ ഇല്ലല്ലാ, ഇബാദത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രൂപത്തിൽ മാത്രം, ഷഹാദത്ത് അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ഇങ്ങനെ രണ്ട് മാത്രങ്ങൾ, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത്, രണ്ട്, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച രൂപത്തിൽ മാത്രം ഇബാദത്ത്. അതുകൊണ്ടാണ് ഈ കലിമത്തിനെ തൗഹീദ് എന്ന് പറയുന്നത്. കലിമത്ത് തൗഹീദ്, അള്ളാഹുക്ക് മാത്രം ഇബാദത്ത്, അത് ഏകനാക്കി ഇബാദത്തിൽ. രണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രം മാതൃകയാക്കി, അത് രണ്ടാമത്തെ തൗഹീദ്. ഇതുകൊണ്ടാണ് കലിമത്ത് തൗഹീദ് എന്ന പേരിൽ ഈ ഷഹാദത്തുകൾ രണ്ടും പറയപ്പെടുന്നത്. അപ്പോൾ ഫലത്തിൽ രണ്ടാണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഒന്നാണ്. കാരണം ഒന്ന് നിഷേധിച്ചുകൊണ്ട് മറ്റേതിനും നിലനിൽപ്പില്ല എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ളാ. രണ്ട്, ഇഖാമിസ്സലാ, നമസ്കാരം നിലനിർത്തുക. എപ്പോഴെങ്കിലും നമസ്കരിക്കുകയല്ല, നമസ്കാരം അതാതിന്റെ സമയങ്ങളിൽ അതിന്റെ ഷർത്തും ഫർദുകളും ഒക്കെ ശരിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ സല്ലൂക്കമാറായിത്തു മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ, ആ രൂപത്തിൽ നമസ്കരിക്കുക. അതാണ് ഇഖാമിസ്സലാ എന്ന് പറഞ്ഞാൽ തോന്നുമ്പോൾ സ്വല്ലുകയല്ല, ആ രൂപത്തിലുള്ള നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. അത് കപടവിശ്വാസികളുടെ നമസ്കാരമാണ്. മൂന്നാമത്തേത്, ഈതായി സക്ക, സക്കാത്ത് നൽകുക. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് വിശ്വാസത്തിൽ മാത്രം പോരാ, മനുഷ്യന്റെ പ്രവൃത്തി മണ്ഡലത്തിലും അതിന് സാക്ഷിയായിരിക്കണം. അതുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളിൽ കർമ്മപരമായി എണ്ണിയിട്ടുള്ളത്. ഇഖാമിസ്സല നമസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണ്. മൂന്നാമത്തേത്, ഈതായി സക്ക, സക്കാത്ത് നൽകൽ മനുഷ്യന്റെ സമ്പത്ത് കൊണ്ട് ചെയ്യേണ്ടതാണ്. നമ്മളുടെ ശരീരം കൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും നൽകുന്നത് സമ്പത്തിൽ നിന്നാണ്. അത് സമ്പത്തിൽ നിന്ന് അള്ളാഹു നൽകേണ്ട പിന്നെ അവകാശങ്ങളിൽ പെട്ടതാണ്. നമ്മൾ നൽകുന്നത് ധർമ്മമല്ല, ധർമ്മം ഐച്ഛികമായി ചെയ്യുന്നതാണ്. സക്കാത്ത് നിർബന്ധമായും നമ്മളുടെ സ്വത്തിൽ നിന്ന് ഓരോ ഇനത്തിലുമുള്ള സ്വത്ത് അതിന് നിസാബ് എത്തിക്കഴിഞ്ഞാൽ, സക്കാത്ത് നൽകേണ്ട പരിധി എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള നിർണീത ഓഹരി വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ച എട്ട് വിഭാഗത്തിലെ ഏതെങ്കിലും ഒരാൾക്കോ എട്ട് വിഭാഗങ്ങൾക്കോ നൽകൽ നിർബന്ധമാണ്. അതാണ് സക്കാത്ത്. വഹജ്ജുൽ ബൈത്ത്, ഇവിടെ എണ്ണിയിട്ടുള്ളത് നാലാമതായി ഹജ്ജിനെയാണ്. കഴിവുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേർന്ന് ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാണ്. അവിടെ പ്രത്യേകം ബന്ധിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് മനിസ്തത്ത അലൈഹി സബീല എന്ന് പല റിപ്പോർട്ടുകളിലും, ഖുർആനിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അഞ്ചാമത്തേത്, വസോമി റമദാൻ, റമദാൻ മാസത്തിലുള്ള നോമ്പ്. ഈ അഞ്ച് കാര്യങ്ങളുമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അവന്റെ ഇസ്ലാം ദീൻ പരിപൂർണമായിട്ടില്ല എന്നതാണ് അതിന്റെ സാരം. ഇതെല്ലാം ഒരേ രൂപത്തിലുള്ളതല്ല, ഈ അഞ്ച് തൂണുകളും ഒരേ നിലവാരത്തിലുള്ളതല്ല. ഒന്നാമത്തെ, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ് ഏറ്റവും അടിത്തറ. പിന്നീട് പ്രധാനപ്പെട്ടത് ഇഖാമിസ്സല, ആ ഷഹാദത്തുകൾ നിലനിൽക്കാൻ ആവശ്യമായ ഒന്നാമത്തെ തറ, അത് അവൻ നമസ്കാരം നിലനിർത്തണം എന്നതാണ്. ബാക്കിയുള്ളതിലൊക്കെ പലതരത്തിലുള്ള ഇളവുകളും ഉണ്ടായേക്കാം, എന്നാൽ ഷഹാദത്തിനും അതേപോലെ തന്നെ നമസ്കാരത്തിനും യാതൊരു ഇളവുമില്ല എന്നത് നമ്മൾക്ക് മറ്റു ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ സ്വീകരിച്ചിട്ടുള്ള ശൈലി കണ്ടോ, ബുനിയൽ ഇസ്ലാം വല ഖംസീൻ, എണ്ണം പറഞ്ഞിരിക്കുകയാണ്. ഇസ്ലാം കാര്യങ്ങൾ പഠിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങളിലാണ്. നമ്പർ പറഞ്ഞിരിക്കുക, അത് കേൾവിക്കാരെ ആകർഷിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിന്റെ ശൈലിയൊക്കെ എങ്ങനെയായിരുന്നല്ലോ, കേൾക്കുന്ന ആളുകളെ പഠിതാക്കളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നത്. അവരെ ആകർഷിക്കുന്ന തരത്തിൽ വൈകാരികമായി സംസാരിച്ച് ആളുകളെ തെറ്റിക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. ആ രൂപത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാര്യങ്ങളും അത് കേൾക്കുന്ന ആളെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയായിരുന്നു പലപ്പോഴും പ്രയോഗങ്ങൾ നടത്താറുള്ളത്. പല ഹദീസുകളും അങ്ങനെ കാണാൻ പറ്റും. കരിമത്താനി ഹബീബത്താനി റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വാചകങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ ഏതാണ് ആ രണ്ട് വാചകങ്ങൾ എന്ന് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. സലാസും മൻകുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ, മൂന്ന് കാര്യങ്ങൾ അതുണ്ടായാൽ ഒരാൾക്ക് ഈമാനിന്റെ മധുരം നുണയാം. അപ്പോൾ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ എന്ന് കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടാവും. അതേപോലെ ഹക്കുൽ മുസ്ലിം അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിലുള്ള അവകാശം, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ പേരിലുള്ള കടമ അഞ്ച് കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ നമ്പറിലൂടെ പിന്നെ പഠിതാവിനെ ഉണർത്താൻ പറ്റും. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലും സ്വീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ വിശദമായ കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നില്ല, ചുരുങ്ങിയ രൂപത്തിലാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ വിശദീകരണം പറയുന്നത്. ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാൻ, ചില പണ്ഡിതന്മാർ ഇസ്ലാം കാര്യങ്ങൾ ആറും ഏഴും ഒക്കെ എണ്ണിയിട്ടുണ്ട്, അതൊന്നും ശരിയല്ല. ഹദീസിൽ വന്ന രൂപത്തിൽ തന്നെ അഞ്ച് കാര്യങ്ങൾ പഠിക്കുക, അതോടൊപ്പം അവരെണ്ണിയിട്ടുള്ള ആറും ഏഴും കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. അത് ഖുർആനിലും ഹദീസിലൊക്കെ വന്നത് തന്നെയാണ്. ഉദാഹരണത്തിന് ചില ആളുകൾ ജിഹാദ് ആറാം സ്ഥാനത്ത് എണ്ണിയിട്ടുണ്ട്, അതേപോലെ അമ്റു ബിൽ മഅറൂഫ് വനഹ്യു അനിൽ മുൻകർ എണ്ണിയിട്ടുണ്ട്. അതൊക്കെ പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അതൊന്നും ഇസ്ലാം കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആറോ ഏഴോ ആയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തതുകൊണ്ട് തന്നെ റസൂലുള്ള പഠിപ്പിച്ച രൂപത്തിൽ തന്നെ ആ കാര്യങ്ങൾ പറയുകയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതിന്റേതായ പ്രാധാന്യം അംഗീകരിക്കുകയും ചെയ്യുക എന്നതാണ് സലഫു സാലികളുടെ രീതി. നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മുൻഗാമികളെ അനുധാവനം ചെയ്യാനാണ്, പുതിയ പുതിയ ബിദഅത്തുകളെ ഇസ്ലാമിൽ കടത്തിക്കൂട്ടാനല്ല എന്നുകൂടി സന്ദർഭോചിതമായി ഉണർത്തുകയാണ്. വാഹറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.